في قولكن أمن فإن الخير عندك أجمع ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري يدفع ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب نقرع ومن الذي يدعو وأهتف باسمه إن كان فضلك عن فقيرك يمنع حاشا لمجدك أن تقنط عاصيا والفضل وجزل والمواهب أوسع അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഇൽമിൻ്റെ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ ശ്രോതാക്കളെ, കണ്ണൂർ ജില്ലയിലെ ഈ പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് വരുവാനും നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണുവാനും അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം നൽകിയ റബ്ബുൽ ആലമീനിന് സ്തുതി പറയുന്നു. അൽഹംദുലില്ലാഹ്. അമീലെന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് പൊറുത്തു തരുമാറാകട്ടെ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാം, അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ നിയുക്തനായ നമ്മുടെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലൂടെയും ഈ ലോകത്തേക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആദർശങ്ങളുടെ ആകത്തുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാം മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയായിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. ആ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമാണ് അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ള മഹാന്മാരായ മുഴുവൻ അമ്പിയാക്കളെയും സ്നേഹിക്കുക എന്നത്. ആ അമ്പിയാക്കൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലാണ്. അതിൻ്റെ പരിസമാപ്തി അഥവാ അവസാനം കുറിക്കപ്പെട്ടത് അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്ത്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ച് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ നിയുക്തരായ പ്രവാചകന്മാരോടുള്ള മഹബ്ബത്ത്, ആ പ്രവാചകന്മാരിൽ തന്നെയും അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരായ മനുഷ്യന്മാർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് മക്കയിൽ വന്ന് ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പഠിപ്പിച്ച ആദർശങ്ങൾ, അത് കേൾക്കാൻ നിങ്ങൾ പോകരുത്, കേൾക്കുന്നതിന് പകരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മറുചേരിയിലുണ്ടായിരുന്ന ചില ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഓതി. ആ ഖുർആനിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതിലേക്ക് ജനങ്ങൾ കേൾക്കുന്നു, ജനങ്ങളത് മനസ്സിലാക്കുന്നു. ജനങ്ങളത് കേട്ടുപോയേക്കുമോ എന്ന് ഭയപ്പെട്ട ആ നാട്ടിലുണ്ടായിരുന്ന എതിരാളികളായ കക്ഷികൾ അള്ളാഹുവിന്റെ റസൂല് ജനങ്ങളോട് ദീന് പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഖുർആൻ ഓതി കൊടുക്കുമ്പോ ആ ഖുർആനിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരായി പോകുന്നുവല്ലോ, ആ ഖുർആൻ ജനങ്ങൾ കേട്ടുപോയേക്കുമല്ലോ. ആ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നാം പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റാണെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നിടത്ത് അതാ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ആ നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞു, പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. ലാ തസ്മഉ, നിങ്ങൾ കേട്ടുപോകരുത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആനി, ആ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾ അവിടെ പോയി കുഴപ്പമുണ്ടാക്കണം, നിങ്ങൾ അവിടെ മറ്റു ശബ്ദങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അങ്ങ് പ്രചരിപ്പിച്ചപ്പോ അതാ ആ ചങ്ങലക്കെട്ടുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോ, സഹാബിമാരെ ഖുർആൻ ഓതുമ്പോ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, അവർ വിലയിരുത്തുന്നു. എന്താണ് ആ ഖുർആനിലൂടെ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് കേട്ടോ. ആ ജീവിതത്തിൽ അള്ളാന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളല്ലാന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് തുടങ്ങി പരലോകബോധമുണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഊന്നി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഈ ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുഴപ്പക്കാരുടെ കുഴപ്പങ്ങളൊന്നും വേശാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലേക്ക് ഒരുപാട് ആളുകൾ വന്ന ചരിത്രമാണ് ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശമുണ്ട്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ഒരു മനുഷ്യൻ ഇസ്ലാമികമായ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അവൻ ഷഹാദത്ത് ഉച്ചരിക്കുന്നതിലൂടെയാണ്. എന്താണ് ഷഹാദത്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരു ശക്തിയുമില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു, അതുപോലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദ റസൂലുള്ളാ, തീർച്ചയായും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഷഹാദത്ത് കലിമയിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിന്റെ ആദ്യ ഭാഗം, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ഒരു ശക്തിയുമില്ല എന്ന കൃത്യമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറമേ രണ്ടാമത്തെ ഭാഗം നമ്മൾ പറയുന്നത്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എത്തിച്ചു തന്നത്. പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നരകമോചനത്തിന് ആവശ്യമായ മാനവരാശിക്ക് പരലോകത്ത് വെന്തുരുകുന്ന നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നത് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരുന്നു, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. ആ അള്ളാഹു പറഞ്ഞേച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ സത്യവിശ്വാസിയായി തീരുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടനായി തീരുവോളം, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരലോകത്ത് നമുക്ക് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, സ്വർഗത്തിലെത്തിപ്പെടണമെങ്കിൽ നാം ചൊല്ലി വരുന്ന ഷഹാദത്ത് കരിമയോട് കൂറ് പുലർത്തണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. ആ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എന്തിനേക്കാളും മികച്ചു നിൽക്കണം. ആ അള്ളാഹു അയച്ചു തന്നിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം എന്തിനേക്കാളും മികച്ചു നിൽക്കണം. അങ്ങനെ ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ, ഏതെല്ലാം ശക്തികളുണ്ടോ, എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയങ്കരാവേണ്ടത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, എങ്ങനെയാണ് നാം അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് നാം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു അവൻ മാത്രമാണ് ഖാലിഖ്, ലോകത്ത് എല്ലാവരും മഖ്ലൂഖുകളാണ്, അല്ല ഒഴികെയുള്ളതെല്ലാം മഖ്ലൂഖുകളാണ് അഥവാ സൃഷ്ടികളാണ്, അല്ല മാത്രമാണ് ഖാലിഖായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഒരു പുൽക്കൊടിയെ പോലും ലോകത്ത് ഒരു ശക്തിയും പടച്ചതല്ല. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാ, അല്ലയല്ലാതെ വല്ല പടച്ചവനുമുണ്ടോ, വല്ല ഖാലിഖുമുണ്ടോ, അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്തിനാണ് റബ്ബുൽ ആലമീൻ അങ്ങനെ ചോദിച്ചത്? ഈ ലോകത്ത് അല്ല ഒഴികെയുള്ളതൊക്കെ, അല്ലാഹു ഒഴികെയുള്ളതൊക്കെ മഖ്ലൂഖുകളാണ്. അതുകൊണ്ട് മഖ്ലൂഖിന് കിട്ടിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും ഖാലിഖായ അല്ല കൊടുത്തതാണ്. അതും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫബാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് തന്നെ നിഅമത്തുകൾ ജനങ്ങളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഫമിനല്ലാഹി, അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. അതുകൊണ്ട് എല്ലാ മഖ്ലൂഖിനും ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു അതാ നബിയോട് പറയാൻ പറയുന്നു, ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് ദുആ ഇരക്കുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല. ഖാലിഖിന്റെ സ്ഥാനത്ത് പറയപ്പെടാൻ ഒരു മഖ്ലൂഖുമില്ലല്ലോ. അതുകൊണ്ട് മഖ്ലൂഖുകൾ മുഴുവനും എത്ര വലിയ സ്ഥാനമുള്ള മഖ്ലൂഖാണെങ്കിലും ഏത് മഖ്ലൂഖാണെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ആ നിയമം പഠിപ്പിച്ചു തന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് ദീനിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലെത്താനുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിയിലേക്ക് ചാടാൻ സാധ്യതയുള്ള ഏതെല്ലാം പാപങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ വിരോധവും നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ നല്ലതായ പാതയെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുന്നു, ഖുൽ മുഹമ്മദ് നബിയെ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഉനീ, നബിയായ എന്നെ നിങ്ങൾ പിൻപറ്റണേ, യുഹബ്ബുകുമുല്ലാഹ, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് അവൻ പൊറുത്തു തരുന്നതുമാണ്. സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് ആ വചനത്തിൽ പറയുന്നത്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിയാലേ, അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടിയാലേ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് പാപമോചനം കിട്ടുകയുള്ളൂ, സ്വർഗപ്രവേശനത്തിന് അർഹത കിട്ടുകയുള്ളൂ. അതിനുള്ള മാർഗമാണ് അല്ലാഹു പറയുന്നത്. അത് പഠിപ്പിച്ചു തരാൻ അല്ലാഹുവിനാൽ നിയോഗിതനായ നമ്മുടെ നേതാവില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആദർശത്തിലൂടെ, അവിടുന്ന് നിർദ്ദേശിച്ച തത്വങ്ങളിലൂടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളെ പിൻപറ്റുന്നവരാരാണോ അവർക്കാണ് നബിയോട് മഹബ്ബത്തുള്ളത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളൊക്കെ മാറ്റിവെക്കുകയും എന്നിട്ട് എനിക്കും നബിയോട് മഹബ്ബത്താണെന്ന് പറഞ്ഞാൽ ആ മഹബ്ബത്ത് കാപട്യമാണ് കേട്ടോ, അത് ഇസ്ലാമികമായി ശരിയായ മഹബ്ബത്തല്ല. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പല കാലത്തും പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ ആളുകളൊക്കെയും പല നേതാക്കന്മാരുടെയും പല മഹാന്മാരായ പ്രവാചകന്മാരുടെയും യഥാർത്ഥ അനുയായികൾ ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടവരാണ്. വാസ്തവത്തിൽ അവർക്കതിന് പറയാൻ ഒരു അർഹതയും ഇല്ലാത്തവരാണ്. എന്നിട്ടും അവർ പറഞ്ഞു ഞങ്ങളാണ് ആ നബിയോട് ഏറ്റവും കടപ്പെട്ടവരെന്ന്. ചില ഉദാഹരണങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് ആ വിഷയം ശരിക്ക് ഗ്രാഹ്യമാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് എന്റെ കൂടെ വരൂ ഒരു ചരിത്രത്തിലേക്ക്. അതാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കേൾക്കാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നബിയാണ്. വിഗ്രഹാരാധനക്കെതിരെ, ബിംബമുണ്ടാക്കുന്നതിനെതിരെ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രവർത്തനം നടത്തുകയും അതിന്റെ പേരിൽ തീ കുണ്ടാരത്തിൽ വരെ ഇടപെടേണ്ടി വരികയും ചെയ്ത മഹാനായ ഒരു നേതാവ്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും എത്രയോ കാലശേഷം ആ പരമ്പരയിലാണ് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹന്റെ നിർദ്ദേശപ്രകാരം ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇബ്രാഹിമീ പാത നിങ്ങൾ പിൻപറ്റണേ, ഇബ്രാഹിം നബിയുടെ പാതയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്, ആ പാതയാണ് ഞാനും നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന ആശയത്തിന്റെ പ്രകാരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളുടെയും പൂർത്തീകരണവും തുടർച്ചയുമായി കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോ ആ കാലത്തതാ അവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ശത്രുക്കളുടെ ചേരിയിൽ. നിങ്ങൾക്കറിയില്ലേ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ യഹൂദികളുണ്ട് അഥവാ ജൂതന്മാരുണ്ട്, നസറാണികളുണ്ട് അഥവാ ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹത്തെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന അറേബ്യൻ മുശ്രിക്കുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു, അഥവാ യഹൂദികൾ പറഞ്ഞു, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ്, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ, ഇബ്രാഹിമിന്റെ ആളുകൾ ഞങ്ങളാണ്, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ് എന്ന് യഹൂദികൾ വാദിക്കുന്നു. ആരോടാ വാദിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇബ്രാഹിം നബിയെ ശരിക്കും പിൻപറ്റിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശത്തെ ശരിക്കും പിൻപറ്റിക്കൊണ്ട് ഈ ലോകത്തത് പ്രബോധനം ചെയ്യുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് യഹൂദികൾ പറഞ്ഞു, ഇബ്രാഹിം ഞങ്ങളുടെ ആളാണ് അഥവാ യഹൂദിയാണ്. നസറാണികൾ പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, ഇബ്രാഹിം നസറാണിയാണ്. അതേ അവസരത്തിൽ അറേബ്യൻ മുശരിക്കുകളുടെ നേതാവ് അബൂജഹിൽ അടക്കമുള്ള ആളുകളും പറഞ്ഞു, ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം ഇസ്മായിൽ എന്നൊക്കെ അവരും അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലതാ ഇബ്രാഹിമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ മൂന്ന് കക്ഷികൾ രംഗത്ത് വരികയാണ്. യഹൂദികൾ പറയുന്നു, ഞങ്ങൾക്കാണ് ഇബ്രാഹിമിനോട് പാരമ്പര്യമുള്ളത്. നസറാനികൾ പറയുന്നു, ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. മുശ്രിക്കുകളും പറഞ്ഞു, ഞങ്ങൾക്കാണ് സ്നേഹവും പാരമ്പര്യവും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഇബ്രാഹിം അതൊന്നുമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയിലുള്ളത് ഞങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിലിതാ ഇപ്പൊ നാല് വിഭാഗം ആളുകൾ അവകാശവാദം പറയുന്നു. ഒന്ന് യഹൂദികളാണ്, മറ്റൊന്ന് നസറാണികളാണ്, മറ്റൊന്ന് മുശ്രിക്കുകളാണ്, നാലാമത് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമാണ്. ഈ നാല് അവകാശവാദക്കാരിൽ ആരുടെ അവകാശവാദമാണ് ശരി, ആരുടേതാണ് അള്ളാഹു, ആരുടേതാണ് അള്ളാഹു കബൂൽ ചെയ്തത്? അതാ ഖുർആൻ തന്നെ ഈ മൂന്ന് കക്ഷികളോടും മറുപടി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വാദം സ്ഥിരീകരിക്കുന്നു. ചിന്തിച്ചോ, മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹ് പറയുന്നത് എന്താണെന്നോ ഈ ജനങ്ങളോട്, മകാന ഇബ്രാഹിമു യഹൂദിയ വലാ നസറാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. മൂന്ന് കൂട്ടർക്കും മറുപടി കൊടുത്തു, ഇബ്രാഹിം യഹൂദി ആയിരുന്നില്ല, നസി ആയിരുന്നില്ല, അദ്ദേഹം വളരെ യഥാർത്ഥ മുസ്ലിമായി മനസ്സിലൊരു കറയുമില്ലാത്ത നേതാവായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ട് എങ്കിൽ ഈ മൂന്ന് കൂട്ടർക്കും ഇബ്രാഹിം ഈ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയില്ലെങ്കിൽ ഇനിയത് അവകാശപ്പെടാൻ അർഹത ആർക്കാണെന്ന് തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയാണ്, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين ان اولى الناس ജനങ്ങളിൽ ഏറ്റവും കടപ്പെട്ടവർ ബി ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും കടപ്പെട്ടവരാരാണ് ലല്ലദീന തബഹു ഈ നബിയെ പിൻപറ്റിയവരാരാണെങ്കിൽ ഇബ്രാഹിം നബിയെ പിൻപറ്റിയവർക്കാണ് അവകാശം പറയാൻ അർഹതയുള്ളത് അത് വഹാദൻ നബിയു ഈ നബിക്കും വല്ലദീന അമനു വിശ്വസിച്ചവർക്കുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ അവർക്ക് മറുപടിയും കൊടുക്കുന്നു നോക്കൂ നിങ്ങൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബിയോട് സ്നേഹം ഞങ്ങൾക്കാണെന്ന് ഇബ്രാഹിം നബിയുടെ ആളുകൾ ഞങ്ങളാണെന്ന് പലരും അവകാശവാദം ഉന്നയിച്ചപ്പോ അല്ലാഹ് അവർക്കൊക്കെ മറുപടി കൊടുത്തു നിങ്ങൾക്കൊന്നും അത് പറയാൻ യോഗ്യതയില്ല അത് യോഗ്യതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സത്യവിശ്വാസികൾക്കും മാത്രമാണ് കാരണം നിങ്ങളൊക്കെ ഇബ്രാഹിമിനെ സ്നേഹിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ആശയത്തിനെതിരെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം മുശ്രിക്കുകൾ എങ്ങനെയാണ് ഇബ്രാഹിം നബിയെ സ്നേഹിച്ചത് ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും മുശ്രിക്കുകൾ എങ്ങനെയാണ് ബഹുമാനിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അവർ വിഗ്രഹത്തെ ഉണ്ടാക്കി ഇസ്മായിൽ നബിയുടെ പേരിൽ അവർ ബിംബത്തെ ഉണ്ടാക്കി എന്നിട്ട് ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെതും എന്ന് പറയപ്പെടുന്ന ആ ബിംബങ്ങൾ അത് രണ്ടും കൊണ്ടുപോയിട്ട് മുശിരിക്കുകളെ ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി സ്ഥാപിച്ചത് എവിടെയാണ് തങ്ങളുടെ ജീവിതകാലത്ത് അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കഴവാലയമുണ്ടല്ലോ ആ കഴവാലയത്തിന്റെ അകത്ത് തന്നെ അറേബ്യൻ മുശിരിക്കുകൾ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ബിംബങ്ങളെ കൊണ്ടുപോയി കൊടിയിരുത്തുന്നു അവരുടെ കയ്യിൽ പ്രശ്നം നോക്കുവാനും ഭാഗ്യപരീക്ഷണത്തിനുമുള്ള അമ്പുകോലുകൾ കൊടുക്കുന്നു ഇങ്ങനെ ജീവിതകാലം മുഴുവനും ബിംബാരാധനക്കെതിരെ ശിർക്കിനെതിരെ ശക്തമായി പ്രവർത്തിച്ച അതേ നബിമാരുടെ പേരിൽ തന്നെ ബഹുമാനം കാണിക്കാൻ വേണ്ടി അവര് ജീവിതകാലം മുഴുവനും എതിർത്തിട്ടുള്ള അതേ സംഗതി തന്നെ ചെയ്തുകൊണ്ടാണ് മുശ്രിക്കുകൾ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും ഒക്കെ ബഹുമാനിച്ചത് ഈ ബഹുമാനം ശരിയാണോ ഈ ബഹുമാനം ശരിയായ ബഹുമാനമാണോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മുശിരിക്കുകൾ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ബിംബം വെച്ചത് എന്തിനാണ് ബഹുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ആദരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്നേഹം ശരിയാണോ അല്ല കാരണം മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം നോക്കൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബിയോടുമുള്ള സ്നേഹം കൊണ്ട് തന്നെ ആ നബിയും സഹാബിമാരും എന്താ ചെയ്തത് മക്ക ജയിച്ചടക്കുന്ന സന്ദർഭത്തിൽ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അകത്തേക്ക് കയറുന്നു അവിടെ നോക്കുമ്പോ അതാ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ബിംബങ്ങളെ കാണുന്നു ആ രണ്ട് ബിംബങ്ങളെയും തന്റെ കയ്യിലുള്ള വടി കൊണ്ടൊരു കുത്തു കൊടുത്തിട്ട് അതങ്ങെടുത്ത് പുറത്തേക്കെറിയുന്നു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ മഹാന്മാരായ പ്രവാചകന്മാരൊരിക്കലും പ്രശ്നം നോക്കിയവരല്ല അവരീ നിലക്ക് പ്രവർത്തിച്ചവരല്ലോ സത്യം വന്നല്ലോ അസത്യം പരാജയപ്പെട്ടല്ലോ ഇന്നൽ ബാത്തില കാന സഹൂഖ തീർച്ചയായും അസത്യം അത് പരാജയപ്പെടേണ്ടത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറയുന്നു നിങ്ങളിവിടെ മനസ്സിലാക്കെന്റെ സഹോദര സഹോദരി രണ്ട് കൂട്ടരുടെ രണ്ട് സ്നേഹമായി ഇപ്പൊ കാണുന്നത് അറേബ്യൻ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിച്ച കോലം എന്താണ് ഇബ്രാഹിം നബി ജീവിതത്തിൽ മുഴുവൻ എതിർത്തിട്ടുള്ള ബിംബാരാധന അതേ നബിയുടെ പേരിൽ തന്നെ ബിംബമുണ്ടാക്കിയിട്ട് അവര് സ്നേഹിച്ചു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ സ്നേഹിച്ചത് എങ്ങനെയാണ് അതേ വിഗ്രഹങ്ങളെ പുറത്തേക്കെടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്നു രണ്ടും സ്നേഹം തന്നെയാണ്. ഇവിടെ ഒറിജിനൽ സ്നേഹം എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്? ആരുടെ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? ബിംബം വെച്ചവന്റെ സ്നേഹമാണോ അതോ അതിനെ എതിർത്തതിനെ പുറത്തേക്കെറിഞ്ഞവന്റെ സ്നേഹമാണോ? രണ്ടാമത്തെ സ്നേഹമാണ് ശരിയായ സ്നേഹം എന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല, അതിന് കൽപ്പിച്ചിട്ടില്ല, വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണോ വിരോധിച്ചതെങ്കിൽ അത് തന്നെ ആ നബിയെ സ്നേഹിക്കുന്നു എന്ന പേരും പറഞ്ഞിട്ട് ചെയ്തു പോകുന്നുവെങ്കിൽ ആ സ്നേഹം ശരിയായ സ്നേഹമല്ല. ഇതെന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇതുപോലെ തന്നെ ഇതാ ഇപ്പോൾ രണ്ട് അവകാശവാദക്കാര് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചും ഇതേ അവകാശവാദങ്ങൾ പലരും പറയുന്നു. അതിൻ്റെയും മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പല പ്രവാചകന്മാരെ പറ്റിയും പലരും പല അവകാശവാദങ്ങളും പറയുന്നുണ്ട്. യഹൂദികൾ അതാ ഉസൈർ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനെ പറ്റി വിശ്വസിക്കുന്നു, അള്ളാന്റെ മോനാണെന്ന് സ്നേഹം കൊണ്ട് പറയുകയാണ് അവര്. ക്രിസ്ത്യാനികൾ അതാ വിശ്വസിക്കുന്നു, ഈസ എന്ന് നമ്മൾ പറയുന്ന യേശു എന്ന് അവര് വിളിക്കുന്ന നമ്മൾ ബഹുമാനത്തോടെ ഈസ അലൈഹിസ്സലാം എന്ന ബഹുമാനത്തോടെ നമ്മൾ പറയുന്ന ഈസ നബിയെ അള്ളാന്റെ മോനാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ഒരു ഭാഗം സ്നേഹം കൊണ്ടാണ് അവരും പറയുന്നത്, സ്നേഹം കൊണ്ടാണ് അവർ പറയുന്നത് ഈസ അള്ളാടെ മോനാണെന്ന്. മുസ്ലിമീങ്ങളും സ്നേഹം കൊണ്ടാണ് പറയുന്നത് ഈസ അള്ളാടെ മോനല്ല, ഈസ നബി അള്ളാന്റെ മോനല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതും സ്നേഹം കൊണ്ട്. ഈസ അള്ളാടെ മകനാണെന്ന് ക്രിസ്ത്യാനികൾ ഒരു ഭാഗം പറയുന്നതും സ്നേഹം കൊണ്ട്. രണ്ടും ഒരാളുടെ പേരിൽ രണ്ടു വിധത്തിലുള്ള സ്നേഹമാണ്. ഏത് സ്നേഹമാണ് ഇവിടെ ഒറിജിനൽ? ഏതാണ് ശരിയായ സ്നേഹം? ഒരു മുസ്ലിമും തർക്കിക്കുന്നതല്ല ഈസ അലൈഹിസ്സലാം മോനാണെന്ന് പറയുന്ന സ്നേഹം സ്നേഹമല്ല, മറിച്ച് അതിനെ എതിർക്കലാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഇങ്ങനെ എത്ര ആളുകൾ, ഇങ്ങനെ എത്ര അവകാശവാദക്കാര്. ഇതേപോലെ ഇതാ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിരിശമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ സ്നേഹമുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ പരിപാടി നടത്തുന്ന മുജാഹിദുകൾ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല, ബഹുമാനമില്ല. അവരുടെ വീക്ഷണത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിവസങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് തെറ്റ് ചെയ്യുന്നയാളാണ്, സാധാരണ മുഹമ്മദാണ്, ഒരു പ്രത്യേകതയുമില്ല, മുഴുസത്തുകൾ ഉണ്ടായിട്ടില്ല, കെറാമത്തുകൾ ഉണ്ടായിട്ടില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത വിഭാഗമാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാത്ത വിഭാഗമാണ്, ബഹുമാനിക്കാത്ത വിഭാഗമാണ്. അതുകൊണ്ട് പരിപാടി കേട്ടു പോകരുത്. പറ്റുമെങ്കിൽ വല്ല മൈക്കും വെച്ച് വല്ല ശബ്ദവും ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കേൾക്കാതിരിക്കാൻ പറ്റുന്നത് ചെയ്യണേ എന്ന തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചരിത്രം പഠിച്ചവരാണ്. അങ്ങനെ പലരും പല കാലത്തും സത്യത്തെ എതിർക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ ദീന് പറയുമ്പോ, അള്ളാന്റെ ആദർശം പറയുമ്പോ അത് കേട്ടുകൂടാ എന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞാൽ, സൂര്യൻ അങ്ങുതിച്ചുയരുമ്പോ അതിന്റെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് കൈവച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൂട ചൂടിയിട്ട് ഈ സൂര്യനെ അങ്ങ് നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് പോലെ വിഡ്ഢിത്തമാണേ, മൗഢ്യമാണേ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കൂട്ടം ആളുകൾ ഇതാ ആരോപണം പറഞ്ഞു നടക്കുന്നു, മുജാഹിദുകൾ അള്ളാന്റെ റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് സ്നേഹമുള്ളൂ, ഞങ്ങൾക്ക് ബഹുമാനമുള്ളൂ. പറയട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിഷ്പക്ഷരായ എന്റെ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വാശിയും അതുപോലെ തന്നെ മറ്റുള്ള കക്ഷി വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെടാത്തത് പറയലാണോ, അതോ അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ അവിടുന്ന് ഇഷ്ടപ്പെട്ടത് പറയുകയും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്തിട്ടാണോ? മുജാഹിദുകൾക്ക് നബിയോട് സ്നേഹമില്ല പോലും, ഞങ്ങൾക്ക് മാത്രമാണ് സ്നേഹം പോലും എന്നവകാശപ്പെടുന്ന കക്ഷികൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നാ അവര് പറയുന്നത്? അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചു പ്രാർത്ഥിക്കാത്തത് കൊണ്ട് മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല പോലും എന്നാ ചിന്തിച്ചോ. അള്ളാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? അള്ളാഹു എന്താ ഈ ലോകത്തെ പഠിപ്പിക്കാൻ പറഞ്ഞത്? കുൽ, നബിയെ പറയൂ, ഇന്നമാ ദുഊ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല. ഈ ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കന്മാരെ മുഴുവനും മുസ്ലിമീങ്ങൾ സ്നേഹിക്കേണ്ടവരാണ്. ആ പ്രവാചകന്മാരിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളോടുള്ള സ്നേഹം വേണ്ട എന്നാരെങ്കിലും പറയുമോ? നബിതങ്ങളെ സ്നേഹിക്കരുതെന്നാരെങ്കിലും പറയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതില്ല എന്ന് ബഹുമാനിക്കേണ്ടതില്ല, അതൊരു കേവലം സാധാരണ മനുഷ്യനാണ്, ഒരു പ്രത്യേകതയും ഇല്ലാത്തയാളാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തല്ലേ? നിങ്ങൾ നോക്കൂ, മുജാഹിദുകളുടെ പള്ളികളിൽ നിന്നും കേൾക്കുന്നില്ലേ, മറ്റു പള്ളികളിൽ നിന്നൊക്കെ കേൾക്കും പോലെ തന്നെ അഞ്ചുനേരം ബാങ്കദ ആ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലും പുറത്തു നിന്ന് കേൾക്കാറില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രണ്ട് തവണ പറഞ്ഞാൽ പിന്നെ പറയുന്നത് എന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അത് പറയാത്തൊരു ബാങ്കുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, അത് മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനമില്ലാത്ത കക്ഷികളാണ്, പഴച്ചവരാണ്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവരാണ് എന്നിങ്ങനെ വളരെയേറെ ശക്തമായ ആരോപണങ്ങൾ ഒരു വിഭാഗത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു, മുജാഹിദ് പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബാങ്ക് വിളിക്കുന്നത്. ഇഖാമത്തിലും അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയാത്ത ഒരു നമസ്കാരമില്ല. സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മൾ ആ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ധാരാളം സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർക്കാത്ത പറയാത്ത സമയങ്ങളും സന്ദർഭങ്ങളും ഇല്ല. ആ സമയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോ ആദരവോടുകൂടി അവിടുത്തേക്ക് സ്വലാത്തിനെ ചോദിക്കുകയാണ്. മറ്റൊരാളുടെ പേര് കേൾക്കും പോലെ അല്ലല്ലോ, മുഹമ്മദുൻ എന്ന് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആ സ്നേഹം നമ്മൾ സ്വലാത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. ഒന്നിന് പത്ത് പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട പുണ്യകർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഏതേത് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെയും വിശദീകരിക്കുവാൻ നമുക്ക് സമയം പോരാ. ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ ചാടാൻ സാധ്യതയുള്ള സർവപാപങ്ങളെയും വിലക്കിയിട്ടുമുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരലാണ് മുസ്ലിം വളരെ കാര്യമായി ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാം ഏറ്റവും ശക്തമായി വിരോധിച്ച കാര്യമാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ജനങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോ നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യണേ, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ചതിനെതിരല്ലേ അവിടുന്ന് പഠിപ്പിച്ചു തന്നത് മുഴുവനും. അതാ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെങ്ങനെയാ സ്നേഹം കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് എത്ര മഹാന്മാരോടും പ്രാർത്ഥിച്ചുകൂടാ, ലോകത്ത് എത്ര മഹാന്മാര് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെയും അല്ല പടച്ചിട്ടുള്ള പടപ്പുകളാണ്, ഒരു പടപ്പുകളോടും ദുആ ചെയ്തുകൂടാ. അതേ അവസരത്തിൽ അമ്പിയാക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്, മുർസലീങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്, ഔലിയാക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്, ശുഹദാക്കൾ വലിയ സ്ഥാനമുള്ളവരാണ്, സിദ്ദീഖീങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്, സാലിഹീങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്. പക്ഷേ അതുകൊണ്ടൊക്കെ നമ്മൾ അവർക്ക് ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. മാതാപിതാക്കളെ നമ്മൾ ആദരിക്കേണ്ടതാണ്, മുതിർന്നവരെ ആദരിക്കേണ്ടവരാണ്, പണ്ഡിതന്മാരെ ആദരിക്കേണ്ടതാണ്, ഗുരുനാഥന്മാരോട് ബഹുമാനം വേണ്ടതാണ്. ഇങ്ങനെ ജീവിതത്തിൽ മുസ്ലിം ആരോടെല്ലാം ആദരവ് കാണിക്കണം, ബഹുമാനം കാണിക്കണം, സ്നേഹം കാണിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ നിലക്ക് തന്നെ നിർവഹിക്കേണ്ടതുമുണ്ട്. പക്ഷേ ആദരവ് ഒരിക്കലും ആദരവായി ആരാധനയായിക്കൂടാ, ആദരവും ബഹുമാനവും ഒന്നും ഒരിക്കലും ആരാധനയുടെ പദവിയിലേക്ക് എത്തിക്കൂടാ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനല്ലേ ഈ ലോകത്തെ എല്ലാം സംവിധാനിച്ചത്, അവനല്ലേ സൃഷ്ടിച്ചത്, അവനല്ലാതെ നമ്മുടെ ശരീരത്തിൽ വല്ലതിനെയും വല്ലവരും പടച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം മാത്രമല്ല ഈ ലോകത്ത് വല്ലതിനെയും വല്ലവരും പടച്ചിട്ടുണ്ടോ? ആരും ഈ ലോകത്ത് ഒന്നും പടച്ചിട്ടില്ലെങ്കിൽ സർവ പടപ്പുകളും ചെയ്യേണ്ടത് ആ പടച്ചവനോട് മാത്രം ദുആ ചെയ്യലാണ്. ഇതിലെന്തിന് തർക്കിക്കണം? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും അള്ളാഹനോടല്ലേ ദുആ ചെയ്തിട്ടുള്ളൂ, അമ്പിയാക്കൾ മുഴുവനും അള്ളാഹനോടല്ലേ ദുആ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഔലിയാക്കൾ മുഴുവനും അള്ളാഹനോട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ആദർശം മുസ്ലിമേ അന്ത്യനാൾ വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ മാർഗത്തെ ഇത്തിവായി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അല്ല നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതേ അവസരത്തിൽ എന്താ ചെയ്യുന്നത്? നബി തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ചില സുഹൃത്തുക്കൾ ചെയ്യുന്നത്? അവര് ചിന്തിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് പറയുന്നു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ മദ്ഹ് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് പറയുന്നു, യാ സയ്യിദ സാദാ തിജ്തുക ഖാസിദ അർജുഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ ലദാ വല്ലുൽമി വല്ലുർഫി ശദീദി ഫസ്ഇദീ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചിന്തിച്ചു നോക്കൂ. പല സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ആളുകൾ അതാ നബി തങ്ങളെ വിളിക്കുന്നു, യാ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരുടെ മുഴുവനും നേതാവായ നബിയേ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്കെന്തൊക്കെ വിഷമങ്ങളുണ്ടോ, ഖദ് ഹല്ല ബീ മാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വദ്ദുർഫി ശദീദി ഫസ്ഇദീ. എനിക്ക് മാരിച്ച ദൗർബല്യങ്ങൾ, എനിക്ക് മാരിച്ചിട്ടുള്ള സങ്കടങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വാരണം നടത്തിയിട്ട് എനിക്ക് സൗഭാഗ്യം തരണേ, എനിക്ക് വിജയം തരണേ, എന്നെ ഹായിവായി മടക്കിടല്ല നബിയേ, എന്റെ ഉദ്ദേശത്തെ തള്ളിയിടല്ലേ എന്ന് നബി തങ്ങളോട് ദുആ ചെയ്യുന്നു. മുസ്ലിമേ ചിന്തിച്ചു നോക്കൂ, ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനാണോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണോ? അവിടുന്ന് സഹാബത്ത് ഇങ്ങനെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മാത്രമാണോ വിളിക്കുന്നത്? പിന്നെയും നിങ്ങൾ നോക്കൂ, യാ റസൂലൽ ഇലാഹി ഇന്നീ ളീഫു ഫശിഫീനീ അൻത മഖ്സദുൻ ലീ ശിഫായി. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വളരെ ബലഹീനനാണ്, ഞാൻ ദുർബലനാണ് നബിയേ. ഫസ്ഫീനി, എനിക്ക് രോഗശമനം തരൂ നബിയേ, എന്റെ രോഗം മാറ്റിത്തരൂ നബിയേ. രോഗശമനത്തിനെ അവലംബിക്കാൻ എനിക്ക് ഉദ്ദേശിച്ച് വരാനുള്ള കേന്ദ്രം അങ്ങാണ് നബിയേ. പിന്നെ പറയുന്നതോ, യാ റസൂലൽ ഇലാഹി ഇല്ലം തുഗീസ്നി ഫഈലാ മൻ തറായ കുനുൽ തീജായി. ഓ ഇലാഹായ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആരോടാണ്, ഞാൻ ആരിലേക്കാണ് അഭയം തേടി ചെല്ലുക നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ മുസ്ലിമേ, ഇത് ചെയ്തുകൂടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനാദരിക്കലാവും? ഇതെങ്ങനെ നബി തങ്ങളെ പുച്ഛിക്കലാകും? ഇതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കലാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ വിളിച്ച് പറയുന്ന, ഇങ്ങനെ വിളിച്ച് തേടുന്ന ഒരാളുടെ മനസ്സിലെന്താ വിശ്വാസം? ഞാനിതാ ഈ പുതിയങ്ങാടിയിൽ വെച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് എന്നെ കാണുന്നു. എന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. എന്റെ സങ്കടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കവിടുന്ന് ഉത്തരം തരുന്നതാണ്. ആ വിശ്വാസത്തോടു കൂടിയതാ അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചിലരൊക്കെ ചില കാലത്ത് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ ലക്കം മാസികയിൽ പോലും അവർ സമ്മതിച്ചതാണ്. നബി തങ്ങളോട് വിളിച്ചു പ്രാർത്ഥനയാണെന്ത്? യാ അക്റമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമിമി. ബുറുദ ബൈത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മൾ പറയുന്നതല്ലല്ലോ, അവർ തന്നെ അവരുടെ മാസികയിൽ സമ്മതിച്ചു, നബി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഓ മുസ്ലിമേ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ, പാടുണ്ടോ ഇല്ലേ എന്ന തർക്കം വന്നാൽ തീരുമാനിക്കാൻ എന്താണ് വഴി? ഈ ലോകത്ത് ഈ ദീനുമായി നിയോഗിതനായ നമ്മുടെ കരളിന്റെ കഷ്ടമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഹാബിമാർക്കല്ലേ ദീന് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി എന്താ വിശ്വസിച്ചത്? ഏറ്റവും വലിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെന്താ വിശ്വസിച്ചത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് നോക്കൂ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് എന്ത് തന്നെ സംശയങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടെങ്കിലും, സ്വഹാബ പെണ്ണുങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിലും, അവർക്കന്ന് ദീന് ചോദിച്ചു പഠിക്കാനുള്ള നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അവർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, നബി തങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ സ്വഹാബിമാര് എന്താ ചെയ്തിരുന്നത്? അവര് മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അതാ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാ എന്ന് ജീവിതകാലത്ത് പോലും അല്ലാന്റെ റസൂല് കേൾക്കാത്ത ദൂരത്ത് നിന്ന് വിളിച്ചുകൊണ്ട് അവര് പറയാറില്ല. വല്ലതും നബിയോട് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അവരതാ ഏത് ദൂരദേശത്ത് നിന്നാണെങ്കിലും യാത്ര പുറപ്പെടുന്നു, നബി തങ്ങളുടെ ഹദറത്തിൽ എത്തിച്ചേരുന്നു, നബി തങ്ങളോടതാ നേരിട്ട് സംസാരിക്കുന്നു. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് മുസ്ലിമേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അന്നൊരു സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ അടുക്കൽ പല ദൂരദേശത്തുനിന്നും ആളുകൾക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ പോലെ കാറുണ്ടോ ഫ്ലൈറ്റ് ഉണ്ടോ സംവിധാനങ്ങളുണ്ടോ? എന്നിട്ടും വളരെ പ്രയാസപ്പെട്ടിട്ട് എന്തിനായി സഹാബ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ നബി തങ്ങളുടെ ഹദറത്തിൽ തന്നെ വരുന്നത്? എന്തേ അവർ വീട്ടിന്ന് വിളിച്ചു പറയാത്തത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഞങ്ങളുടെ നേതാവിന്റെ കാഴ്ചക്ക് പരിധിയുണ്ടേ, കേൾവിക്ക് പരിധിയുണ്ടേ? ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചാൽ ഞങ്ങളുടെ നേതാവ് കാണില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചാൽ ഞങ്ങളുടെ നേതാവ് കേൾക്കില്ല. അതല്ലേ സഹാബിമാരുടെ വിശ്വാസം? മറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത്, അല്ലാഹുവിന്റെ റസൂല് എവിടെയാണെങ്കിലും ഞങ്ങളെ കാണുന്നു, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങളുടെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നു. ഇതുപോലെ മുഹീദ്ദീൻ ഷൈഖിനെ പറ്റി കുറച്ചാളുകൾ സ്നേഹമുണ്ട് ബഹുമാനമുണ്ടെന്ന പേരിൽ പാടിക്കൊണ്ടിരിക്കുന്നു, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ മാലയിലെ വരികളാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പാടുന്ന വരികളാണ്. എന്താ അതിന്റെ അർത്ഥം? കുപ്പിയകത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് പുറത്തു നിന്ന് നോക്കിയാൽ കാണും പോലെ, അതാ ബഗ്ദാദിൽ കിടക്കുന്ന ഷെയ്ഖ് ജീലാനി, ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും അടക്കം എല്ലാവരുടെയും ഹൃദയത്തിലെ രഹസ്യങ്ങൾ. ഒരു കുപ്പിയിലെ വസ്തുവിനെ നമ്മൾ നോക്കിക്കാണും പോലെ അതാ ഷെയ്ഖ് ജീലാനി കാണുന്നു, കേൾക്കുന്നു, വിളിക്കുന്നവരെ കാണുന്നുണ്ട്, വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, വിളിക്കുന്നവന്റെ ആവശ്യം പറയാതെ തന്നെ അവന്റെ ഹൃദയത്തിലെ വിചാര വികാരങ്ങൾ അറിയുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചെങ്കിലും ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ജീവിതകാലത്തെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ലേ വഫാത്തിന്റെ ശേഷം വിളിക്കൽ. ചിന്തിക്കണം നിങ്ങൾ, നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എന്താ പറയുന്നത്? മുത്തു മുസ്തഫയെ ആരാ കുറ്റം പറഞ്ഞത്? മുത്തു മുസ്തഫയെ സ്നേഹിക്കേണ്ടെന്നാരാ പറഞ്ഞത്? പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനില്ലാത്ത ഒരു സ്നേഹമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിലായില്ലെന്നുണ്ടോ? അവർക്ക് നബി തങ്ങളുടെ മഹത്വം മനസ്സിലായില്ലേ? അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്സത്തിനെ പറ്റി ബോധമില്ലേ? കറാമത്തിനെ പറ്റി ബോധമില്ലേ? എന്നിട്ടും എന്തേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയേണ്ട കാര്യം നബി തങ്ങളുടെ ഹദറത്തിൽ തന്നെ പോയി പറയുന്നത് എന്തിനാണ്? വീട്ടിൽ വെച്ച് വിളിച്ചില്ലല്ലോ. കാരണം വീട്ടിൽ വെച്ച് വിളിച്ചാൽ ജീവിതകാലത്താണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ അത് കാണുന്നതല്ല, കേൾക്കുന്നതല്ല എന്ന് സ്വഹാബിമാരി വിശ്വസിക്കുന്നു. ഇനിയോ പലപ്പോഴും യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പറഞ്ഞേക്കുന്നു. സഹാബത്ത് യുദ്ധത്തിന് നബിയും യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിന് നബിയും സഹാബിമാരും ഒക്കെ പോകുമ്പോ അതാ കുറച്ചാളുകൾ യുദ്ധത്തിന് പോകാതെ ഓരോ കാരണം പറഞ്ഞിട്ടവിടെ പറ്റിക്കൂടും. എന്നിട്ടോ അതിൽ കാരണമുള്ളവരും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും, ദുർബലരായ കുട്ടികളുണ്ടാകും, പങ്കെടുക്കാൻ കഴിയാത്ത സ്ത്രീകളും ഉണ്ടാകും, വയോവൃദ്ധന്മാരും ഉണ്ടാകും. അതേ കൂട്ടത്തിൽ തന്നെ ഒരു കാരണവുമില്ലാതെ മടി കാരണത്താൽ പോകാത്തവരും ഉണ്ടാകും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, അങ്ങനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ടരന്താ? അവിടുന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ മദീനത്തെ പള്ളിയിൽ കയറിയിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ടതാ അവിടെ ഇരിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അങ്ങനെ നബി തങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഓരോരുത്തരങ്ങനെ വരുന്നു. എന്തിനാ വരുന്നത്? എന്തിനാ ഓരോരുത്തർ വരുന്നത്? ഖുർആൻ പറഞ്ഞില്ലേ, ഓ നബിയേ നിങ്ങൾ മടങ്ങി വന്നാൽ മുസ്ലിമീങ്ങളോടും പറയുന്നു, യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചില ആളുകൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. എന്നിട്ട് വന്നിട്ട് പറയും ഞങ്ങൾ യുദ്ധത്തിന് വരാത്തത് ഇന്ന കാരണത്താലാണ് എന്നൊക്കെ പലരും കളവാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവരിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് അസത്യം പറയുന്നത് എന്ന കൽബ് വായിക്കാൻ അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും? അവരാ പറഞ്ഞത് വിശ്വസിച്ചിട്ട് അതങ്ങ് സ്വീകരിക്കുന്നു. അവരുടെ രഹസ്യം അള്ളാഹുവിനല്ലേ അറിയൂ എന്ന നിലക്കങ്ങോട്ട് വിടുന്നു. നിങ്ങൾ ചിന്തിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് കള്ളം പറയുന്നവരുടെ കൽബ് നോക്കിയിട്ട് നീ കള്ളമാണ് പറയുന്നതെന്ന് അയാളുടെ ഹൃദയം നോക്കിയിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എത്രയെത്ര സംഭവങ്ങളുണ്ട്, എത്രയെത്ര കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അതാ ആളുകൾ കേസുമായിട്ട് വരികയാണ്. അതിർത്തി തർക്കമാണ് പലപ്പോഴും പ്രശ്നം. അതിർത്തി നീക്കിയതിന്റെ പ്രശ്നമാണ്, ഭൂമി തട്ടിയെടുത്ത പ്രശ്നമാണ്. അങ്ങനെ പല കേസുകളും നബി തങ്ങളുടെ കോടതിയിൽ വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സത്യം പറയുന്നവരും വന്ന് നിൽക്കുന്നുണ്ട്, കളവ് പറയുന്ന കക്ഷിയും വന്ന് നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തേ നിവൃത്തിയുള്ളൂ? അവര് പറയുന്നത് കേട്ടിട്ട് അവിടുത്തേക്ക് ഏതാണ് സത്യമെന്ന് തോന്നിയാൽ അതിനനുകൂലമായി നബി തങ്ങൾ വിധിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. എന്താ പറയുന്നത്? ഓ ജനങ്ങളെ, നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് തർക്കിക്കുന്നു, നിങ്ങളിൽ ആരാണ് ഏറ്റവും വാചാലമായി കൊണ്ട് കാര്യം അവതരിപ്പിക്കുമ്പോ അതായിരിക്കും സത്യമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഞാൻ വിധിക്കുന്നത്. അങ്ങനെ എന്റെ വിധി കിട്ടിയിട്ട് ആർക്കെങ്കിലും അർഹതയില്ലാത്ത വല്ല കഷ്ണവും കിട്ടിപ്പോയെങ്കിൽ നരകത്തിയുടെ ഒരു കഷ്ണമാണ് അവൻ കൊണ്ടുപോകുന്നതെന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ് ഈ ആളുകൾ നിൽക്കുന്നത്. ഇവരിൽ ആരാണ് സത്യം പറയുന്നത്, അസത്യം പറയുന്നത്? മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ കൽബ് കാണാൻ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ശൈഖ് ജീലാനിയെ പറ്റി മൊഹീദ്ദീൻ മാലയിൽ അങ്ങനെ പാടുന്നു, ജീലാനിക്കഥാ എല്ലാം കാണാൻ കഴിവുണ്ട്, എല്ലാം കേൾക്കാൻ കഴിവുണ്ട്. അതാ കണ്ണിൽ കാണാത്തതും കൽബിന്റെ അകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറയുമെന്നാ പറയുന്നത്. ഓ നോക്കൂ, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളുടെ കൽബ് കാണാൻ മുത്ത് നേതാവിന് കഴിയുന്നുണ്ടോ? ഇത് നബി തങ്ങൾക്കൊരു പോരായ്മയാണോ? പോരായ്മയല്ല. കാരണം എന്താ? ഒരു മഖ്ലൂഖിനും അങ്ങനെ ഒരു കഴിവില്ല, ഖാലിഖിന്റെ കഴിവാണത്. ഖാലിഖിന് മാത്രമേ ഹൃദയ രഹസ്യം അറിയാൻ കഴിയുകയുള്ളൂ. അതല്ലേ അല്ലാഹ് പറഞ്ഞത്, യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടത്തെ അവനാണ് അറിയുന്നത്, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളെ അല്ലാഹാണ് അറിയുന്നത്. അത് ഒരു മഖ്ലൂഖിന്റെയും കഴിവിൽപ്പെട്ടതല്ല. കഴിവിൽപ്പെട്ട ഒരു കാര്യം ഒരാൾക്ക് ഇല്ലെങ്കിലല്ലേ ഒരു ന്യൂനത എന്ന് പറയാൻ പറ്റൂ, ഒരു കോട്ടം എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു